സ്വാമി. ഇവിടെ രാമശബ്ദം അതിൻ്റെ പ്രഥമ ഏകവചനം ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ രാമഹ എന്നുള്ളത് ശ്രദ്ധിക്കുന്ന മനസ്സിലാക്കിയാൽ എന്ന് വെച്ചാൽ അതിൻ്റെ സൂത്രങ്ങൾ എങ്ങനെ പ്രയോഗിക്കുന്നു, എങ്ങനെ രാമശബ്ദത്തിൽ നിന്ന് സു വന്നു വരുന്നു, പിന്നെ അതിനൊരുത്വം വരുന്നു, അതിന് വിസർഗം വരുന്നു, അവിടെ ഏതൊക്കെ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു, രാമശബ്ദത്തിൽ നിന്ന് എന്തുകൊണ്ട് സു വന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ സാമാന്യമായി, കാരണം ഇതൊക്കെ തന്നെ അങ്ങനെ വ്യാകരണത്തിൽ ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ സാമാന്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഷഡ്ലിംഗ പ്രകടനത്തില് ആദ്യത്തെ കടമ്പ കടം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായവർക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കുന്നതിന് വലിയ പ്രയാസം വരത്തില്ല. സാമാന്യമായി മനസ്സിലാക്കിയവർക്ക് ആദ്യത്തെ കടമ്പയായിരുന്നു ശുദ്ധോപാസ്യ. അതിൽ നിന്ന് കുറെ പേര് ചാടി ഇപ്പുറത്ത് വന്നു, കുറെ പേര് അപ്പുറത്ത് തന്നെ പോയി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കടമ്പയാണ് ഇത്. ഇതിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ വരും, എന്നാൽ ഇത് ഇത് തന്നെ കണക്കാക്കാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തേതും പാസ്സായി, രണ്ടാം ക്ലാസ്സും പാസ്സായി. ഇനി ഇത് ഇരിക്കുന്നവർക്ക് മുമ്പോട്ട് പോകുന്നതിന് ഷഡ്ലിംഗ പ്രകടനത്തിൽ ചില പ്രയാസമുള്ള ഭാഗങ്ങൾ വരുമെങ്കിലും ഇതിന്റെ ബലത്തിൽ തന്നെ മുമ്പോട്ട് പോകാം. ഇത്രയും സൂത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരു ധാരണ വേണം. അപ്പം എങ്ങനെ പ്രവർത്തിച്ച് എന്തായി പറയാൻ കാരണം, ഇത് ഇപ്പോൾ രാമഹ എന്നുള്ള ശബ്ദം ശ്രദ്ധിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് പലയിടത്തും ചോദിക്കുമ്പോൾ എന്താണ് പ്രാതിനിധ്യം എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, എന്താണ് പ്രത്യേകം എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, എങ്ങനെ പദമായെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അങ്ങനെ ഒരു സ്ഥിതി വരരുത്. അങ്ങനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. രമന്തേ യോഗിനോ അസ്മിന്നിതി രാമഹ എന്ന് പറയുമ്പോൾ ഇത് ഏത് വർഷമായി? പത്ത് വർഷം. വ്യുത്പത്തി വർഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നാല് പേര് പറഞ്ഞു ചേർത്ത് ഞാനൊരു സെന്റൻസ് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ശരിയാവും. ഒരാൾ ഒരു വാക്ക് പറഞ്ഞു, അടുത്തയാൾ വേറൊരു വാക്ക് പറഞ്ഞു, വേറൊരാൾ വേറൊരു വാക്ക് പറഞ്ഞു. ഇത് ചേർത്ത് ഞാൻ സെന്റൻസ് ഉണ്ടാക്കി അർത്ഥം മനസ്സിലാക്കിയാൽ ശരിയാവും. ശബ്ദം പ്രകൃതി പ്രത്യയ വിവേചനേന എത്ര ശബ്ദാർത്ഥ നിർണയ സവിത്പത്തിപക്ഷ. സംസ്കൃതത്തിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും കാര്യം ഒന്ന് തന്നെ. പ്രകൃതി പ്രത്യയ വിവേചനദ്വാരാ പ്രകൃത്യർത്ഥസ്യ പ്രത്യർത്ഥസ്യ സ വിവേചനദ്വാരാ എത്ര ശബ്ദാർത്ഥം തന്നെ സവിത്പത്തിപക്ഷ അസ്മിൻ പക്ഷേ അസ്മിൻ വിത്പത്തിപക്ഷേ രാമശബ്ദസ്യ കൃത്തധിത സമാസാശ്ച ഇത്യനേന സൂത്രേണ പ്രാതിപദിക സജ്ഞ രമന്തേ യോഗിനോ അസ്മിൻ ഇതി രാമഃ. ഇതി അസ്യ ശബ്ദസ്യ വിത്പത്തിഹി അത്ര രമക്രീഡായാം ഇതി ധാതുഃ കർണ അധികർണയോസ്തി സൂത്രേണ ഖനി രാമ ഇതി ശബ്ദസിദ്ധ്യതി തദുപരി തൃപ്ത സമാസാശ്ച ഇത്യനേന സൂത്രേണ പ്രാതിപദിക സപ്ഞായാം സ്വദ്യുത്പത്തിഹി. അവ്യുത്പത്തി പക്ഷേ എത്ര പ്രകൃതി പ്രത്യയ വിചാരം നാസ്തി കേവല സപ്ഞാത്വേന ശബ്ദ പ്രയുജ്യതേ തസ്മിൻ സ്ഥലേ അർത്ഥവത് അധാത് അപ്രത്യയ പ്രാതിപദികം ഇത്യനേന സൂത്രേണ പ്രാതിപദികത്വം സിദ്ധ്യതി. തസ്യ ശബ്ദസ്യാപി അർത്ഥവത്വാ രാമശബ്ദസ്യ സജ്ഞാത്വേവി അർത്ഥവത്വം അസ്തി വിത്പത്തിപക്ഷേതു അർത്ഥവത്വം സുഗമമേവ ഏവം ച ഉഭയോരവിപക്ഷയോ സൂത്രദ്വയാഭ്യാം സാധുത്വം ഏവം രാമശബ്ദസ്യ പ്രാതിപദികത്വേ സിദ്ധേ ഇത് സൂത്രേണ ഏകവിംശതി സ്വാദിപ്രത്യാഹ വിധീയന്തെ തത്ര ഞാപ്രാതിപദിക ഇതി സൂത്രേണ പ്രത്യാഹ പ്രാതിപദിക പരത്വേന സിദ്ധ്യതി പ്രാതിപദികാതുപരി പ്രത്യാഹ ഭവന്തി തത്ര പ്രത്യയ പരശ്ച ഇതി സൂത്രദ്വയാഭ്യാം പരത്വം പ്രത്യയത്വം ച സിദ്ധ്യതി. ഏവം സ്വാദിപ്രത്യയാനാം പ്രാതിപദിക പരത്വേന സിദ്ധേ സതി സുഭ ഇതി അനേന സൂത്രേണ സു ഔജസ് ഇതി ത്രികസ്യ ഏകവചന ദ്വിവചന ബഹുവചന സജ്ഞാനി യഥാക്രമം സിദ്ധ്യന്തി. ഏവം ഏകവചന സപ്ഞായാം ലബ്ധൗ രാമശബ്ദസ്യുപരി സ്ഥിതസ്യ സു ഇത്യസ്യ ഏകവചനത്വേ സിദ്ധേ ഏകമേന സജ്ഞാത്വേ സിദ്ധേ തസ്യ ഉകാരസ്യ ഉപദേശജനനാസീത്യനേന സജ്ഞാത്വേ തസ്യ ലോപ ഇത്യനേന ലോപേത സതി രാമശബ്ദ സിദ്ധ്യതി. തത്ര രാമശബ്ദ ഉപരി ഏകവചനസ്യ സു ഇത്യസ്യ വിധാനാർത്ഥം അന്യസൂത്രം അസ്തി ഉദ്യോഗിയോർ ദ്വിവചന ബഹുവചന ഇതി. അനേന സൂത്രേണ ഏക രാമസ്യ വിവക്ഷായാം രാമശബ്ദ പ്രയോഗേ രാമശബ്ദ ഉപരി സു ഇതി ഏകവചന പ്രത്യയ ഭവതി. ഏവം ച രാമ സു ഇത്യത്ര അനുബന്ധലോപേ സതി രാമസ് ഇതി സ്ഥിതേ. സജുഷോരു ഇത്യനേന സൂത്രേണ സകാരത്യ സകാരസ്യ ഋത്വേ ജാതേ അസ്യ ശബ്ദസ്യ സുബന്ധത്വ സുപ്തിംഗന്ധം പദം ഇത്യനേന പദസജ്ഞായാം രാമസ് ഇത്യത്ര സജുഷോരു ഇത്യനേന ലബ്ധസ്യ ഋത്യസ്യ ഖരവസാനയോർ വിസർജനീയ ഇത്യനേന സൂത്രേണ വിസർഗോ ഭവതി. അത്ര അസ്യ സൂത്രസ്യ പ്രവൃത്തിയർത്ഥം സകാരസ്യ അവസാന സംജ്ഞ പ്രാപ്തിയർത്ഥം വിരാമോ അവസാനം ഇതി സൂത്രപ്രവൃത്തിർ അസ്തി. അനേന സൂത്രേണ അവസാന സംജ്ഞായാം സിദ്ധായാം അന്തിമ സകാരസ്യ വിസർഗ പ്രാപ്നോതി. ഏവം ച രാമഃ ഇതി സിദ്ധ്യതി. രാമശബ്ദസ്യ സുബന്ധത്വാത് പദത്വം ഇത് ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കണം. ഓരോ ശബ്ദത്തിൻ്റെയും പ്രക്രിയ എങ്ങനെയാണ് വരുന്നത്? അടുത്തു വരുന്നത് എന്താണ്? രാമ യഥാസംഖ്യ അബദ്ധം പ്രയോഗിച്ചത് എന്ന് പറയുമ്പോൾ കേവലം പ്രത്യയവും പ്രവൃത്തിയും പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടെയും സുബന്ധമാണ് പ്രയോഗിക്കുന്നത്. അതെങ്ങനെയെന്നുള്ള നമ്മൾ പഠിക്കും. രാമാവിനടുത്ത് അതെങ്ങനെയാണ് സുബന്ധമാകുന്നതെന്നുള്ള നമ്മൾ പഠിക്കും. അതായത് അബദ്ധം ന പ്രയോഗിച്ചത എന്ന് പറഞ്ഞിരിക്കുന്നു. കേവല പ്രകൃതി പ്രയോക്തവ്യ ന കേവല പ്രത്യയ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഭാഷാപ്രയോഗത്തിൽ. പക്ഷെ എവിടെ പ്രയോഗിക്കാം? വ്യാകരണ പ്രക്രിയയിൽ പ്രയോഗിക്കാം. ഹേ രാമ എന്നുള്ളടത്ത് എന്താണ്? സുബന്ധമാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അത് പദം തന്നെയാണ് പ്രയോഗിക്കുന്നത്. നമ്മളിനി പഠിക്കും. ഇപ്പൊ രാമവ് എന്നുള്ളത് എങ്ങനെയാണെന്നാണ് അടുത്ത് നോക്കുന്നത്. രാമശബ്ദത്തിൽ നിന്ന് ആദ്യം ഔന കൊണ്ടുവരണം. രാമശബ്ദത്തിൽ നിന്ന് ഔന കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? വ്യുത്പത്തി പക്ഷേ കൃത്തദ്സ്മാസാശ്രയിത്യനേന പ്രാതിവ്യസജ്ഞായാം മദ്വ്യുത്പത്തി പക്ഷേ അർത്ഥവത് അധാതു അപ്രത്യപ്രാതിഗതികം ഇത്യനേന വാ പ്രാതിവ്യസജ്ഞായാം സൂത്രേണ ഞാ പ്രാതിപതിക പ്രത്യേക പരസ്ഥ ഇത്യേവം പ്രകാരേണ സ്വാദേഹ പരത്വേന പ്രാപ്തേ സുഭായിത്തി അനേന സൂത്രേണ ഔ ഇതി പ്രത്യസ്യ ദിവജനേ സിദ്ധേ ദിവജന സജ്ഞായാം സിദ്ധേ ദിവജനേകവചനേ ഇത്യനേന ദിവജന വിവക്ഷായാം രാമ രാമ ഔ ഇതി സ്ഥിതേ. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് ശേഷമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അതായത് ഒരു ശബ്ദം നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു ശബ്ദം അങ്ങനെ നമ്മൾ പ്രയോഗിക്കുന്നു. രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ രണ്ട് ശബ്ദം പ്രയോഗിക്കണം. ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികളിരിക്കുന്നു, രണ്ട് രാമൻ. അപ്പോൾ ഒരു രാമശബ്ദം രണ്ടു പേർക്കും വേണ്ടി പ്രയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ രണ്ടുപേരും വരും. രാമൻ ഇവിടെ വന്നു പറഞ്ഞാൽ രണ്ടുപേരും വരും. അപ്പോൾ ഒരു രാമന് ഒരു ശബ്ദം, വേറൊരു രാമന് വേറൊരു ശബ്ദം, രണ്ട് ശബ്ദം പ്രയോഗിക്കും. അപ്പോൾ രണ്ട് രാമനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? രാമ എന്ന് പ്രയോഗിച്ചാൽ പോരാ, രാമ രാമ എന്ന് തന്നെ പ്രയോഗിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് ദ്വേകയോർ ദിവജനേകവിനെ ദിത്വ വിവക്ഷയിൽ. എന്നുവെച്ചാൽ രണ്ട് രാമന്മാരെ ഉണ്ട് എന്ന് കരുതി നമ്മൾ രാമ രാമ എന്ന് പ്രയോഗിക്കുമ്പോൾ എന്തുവരും? അവിടെ ദിവജനം വരണമെന്നാണ് പറഞ്ഞത്. ദിവജനം എന്ന് പറയുന്നത് നമുക്കറിയാം, അതാണ് ഇവിടെ ഇപ്പൊ പ്രഥമയാണ്. അത് ദിവജനം എന്ന് പറഞ്ഞാൽ ഔ തന്നെ വരണം. ഔ വരാം, ഔട്ട് വരാം, ഭ്യാം വരാം, ഓസ് വരാം. ഏത് ദിവജനം വരും? എന്തുകൊണ്ട്? രണ്ട് രാമൻ വരാന്ന് പറഞ്ഞാൽ പ്രഥമാദിവനം വരാം. ഓസ് വന്നാൽ എന്താ കുഴപ്പം? പേര് രാമന്റെ ശബ്ദത്തിൽ ഓസ് വരത്തില്ലേ? ആര് പറഞ്ഞു അടുത്ത് നോക്കാൻ പാടില്ലെന്ന്? അതാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിന് സമാധാനം. അങ്ങനെ അത് തന്നെ. അതായത് അത് നമ്മൾ പ്രയോഗിക്കുന്നത് മനസ്സിലാക്കുന്നതിന് എന്താണ് കാരക പ്രക്രിയ പഠിക്കുന്നു. അത് ഏതാണ് വരേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് കാരക പ്രക്രിയയിൽ പോകണം. അവിടെയാണ് തീരുമാനിക്കുന്നത്, ഇവിടെ ആവ് വരണമോ അതോ ഭ്യാം വരണമോ അതോ ഓസ് വരണമോ. അതുകൂടെ പഠിച്ചാലും മനസ്സിലാവും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താണ് കർത്താവാണ്, കർത്തൃപദമാണെന്ന് നമ്മൾ പറയുന്നത് കാരക പ്രക്രിയയിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. തൽക്കാലം നമ്മൾ എന്താണോ ഇത് ഇവിടെ ഇപ്പോൾ ഔവാണ്, നമ്മൾ ഓരോന്നായിട്ട് സിദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ഒന്ന് കഴിഞ്ഞ് അടുത്തത് ഔവാണ് വന്നത്, അതുകൊണ്ട് ഔ വന്നു. രാമ രാമ ഔവെന്നിരിക്കുമ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കിട്ടേണ്ട രൂപം എന്താണ്? അപ്പോൾ ഒരു രാമ മതി, മറ്റതിനെ കളയണം. അതിനാണ് അടുത്ത സൂത്രം. സ്വരൂപാണാം ഏകശേഷ ഏകവിഭക്തവും ഏകവിഭക്തു യാനി സ്വരൂപാണി ഏവ ദൃഷ്ടാനി തേഷാം ഏക ഏവ ശിഷ്യത്തെ. ഇത് ഈ സൂത്രത്തിന് ഒരുപാട് വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉള്ളതാണ്. നമ്മളിപ്പം തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് അങ്ങോട്ടൊന്നും കിടക്കണ്ട, എളുപ്പത്തിൽ മനസ്സിലാക്കത്തക്ക ഒരർത്ഥം ഞാൻ പറയാം. വളച്ചു ധരിച്ചൊക്കെയാണ് എന്റെ അർത്ഥം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏകവിഭക്തവും ഒരു വിഭക്തി പരമിരിക്കേ ഏതിനാണ് വിഭക്തി എന്ന് പറയുന്നത്? എങ്ങനെ പറഞ്ഞ മനസ്സിലാക്കി? സംജ്ഞ വിധിച്ചിട്ടുണ്ടോ വിഭക്തി സംജ്ഞ? പരമ്പരാഗതം എല്ലായിടത്തും പറഞ്ഞ് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അതൊക്കെ ഗത്യന്തരമില്ലാതെ വരുമ്പോഴാണ് പറയുന്നത്. എന്നാൽ പിന്നെ എല്ലാം പരമ്പരാഗതം എന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ എളുപ്പമായി. ഇതിന്റെ താഴെ കിടപ്പുണ്ട് സൂത്രം, വിഭക്തിശ്ച. വാസ്തവത്തിൽ ആ സൂത്രം ഇവിടെ കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇതിന്റെ മുമ്പിൽ കൊടുത്താലേ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വിഭക്തി എന്ന് പറഞ്ഞാൽ ഇന്നാണെന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ പരമ്പരാഗതമാണെന്ന് പറയും. പരമ്പരാഗതം തന്നെ ഇവിടെ ഉണ്ട്, വിഭക്തിശ്ച. അപ്പൊ ഈ സൂത്രം ഇതിന്റെ മുമ്പ് കൊടുക്കണം. ഇതും സിദ്ധാന്തവും അത് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ആദ്യം പറയേണ്ട അവസാനം പറയും. അപ്പോ സുപ്പിന് വിഭക്തി എന്നൊരു സംജ്ഞയുണ്ട്. അതുകൊണ്ട് ഏക വിഭക്തി, ഒരു വിഭക്തി പരമിരിക്കെ. സപ്തമി എന്താണല്ലോ, യാനി സരുപാണ്യവ ദൃഷ്ടാനി. അത് സരുപാണ്യ ഏവാന്നെന്തിനു പറഞ്ഞു അങ്ങനെ ഇപ്പൊ നിങ്ങൾ ചോദിക്കണ്ട, അന്ന് ചിന്തിക്കുകയും വേണ്ട. സരൂപങ്ങൾ ആണ് പൂർവ്വത്തിലിരിക്കുന്നതെങ്കിൽ, സരൂപം എന്ന് വെച്ചാൽ സമാന രൂപങ്ങൾ, തേഷാം ആ സമാന രൂപങ്ങളിൽ ഏക ഏവ ശിഷ്യതെ, ഒന്ന് മാത്രം ശേഷിക്കും. എന്നുവെച്ചാൽ ഒരു വിഭക്തി പരത്തിലിരിക്കെ പൂർവ്വത്തിൽ ഒരുപോലെയുള്ള രൂപങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മാത്രം അവിടെ ഇരുന്നാൽ മതി. എന്നുവെച്ചാൽ രാമ രാമ എന്നിരിക്കുമ്പോൾ ഏക വിഭക്തി ഏതാണ്? രാമ രാമ ഔ എന്നിരിക്കുമ്പോൾ ഔ. അവിടെ സരൂപങ്ങൾ സമാന രൂപങ്ങൾ ഏതാണ്? രാമരാ, അതിലൊന്ന് മതി. ഇത്രയുള്ള കാര്യം. അങ്ങനെ ലഘുവായി മനസ്സിലാക്കുക, കൂടുതൽ അതിന് വ്യാഖ്യാനിച്ച് വഷളാക്കണ്ട. ഏകവിഭക്തു, ഒരു വിഭക്തി പരമിരിക്കെ, യാനി സരൂപാണ്യവ ദൃഷ്ടാനി. പൂർവത്തിൽ എത്ര സരൂപങ്ങളുണ്ടോ സമാന രൂപങ്ങളുണ്ടോ, തേഷാം അവയിൽ ഏക ഏവ ശിഷ്യതെ, ഒന്ന് മാത്രം ശേഷിക്കും. എന്നുവെച്ചാൽ ബാക്കിയുള്ളത് ലോപിക്കും എന്നർത്ഥം കിട്ടും. ഒന്ന് ശേഷിക്കും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ലോപിക്കും. എന്നുവെച്ചാൽ രണ്ട് രാമനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ രാമ രാമ എന്നാ പറയുന്നു. മൂന്ന് രാമനാണെങ്കിൽ രാമ രാമ രാമ എന്ന് പറയും. അഞ്ച് രാമനായാലും പത്ത് രാമനായാലും നൂറ് രാമനായാലും ശരി, പരത്തിലൊരു വിഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് ഒരു രാമനെ അവിടെ കാണത്തുള്ളൂ. ഇതാണ് ഈ സൂത്രത്തിന്റെ താല്പര്യം. ആ താല്പര്യം മാത്രം തൽക്കാലം മനസ്സിൽ വയ്ക്കുക, ഉള്ള ബുദ്ധിയെ കളയണ്ട. സ്വരൂപാണാം ഏകശേഷ ഏകവിഭക്തു, ഏകവിഭക്തു യാനി സ്വരൂപാണീവ ദൃഷ്ടാനി തേഷാം ഏക ഏവ ശിഷ്യത്തെ. അപ്പോ രാമ രാമ ഔ എന്നിരുന്നത് ഇപ്പൊ എന്തായി? രാമ ഔ എന്നാണ്. അടുത്തത് വരുന്നത് പ്രഥമയോ പൂർവസവർണ അഖ പ്രഥമ ദ്വിതീയോ രചി പൂർവസവർണദീർഘ ഏകാദശി പ്രാപ്തേ നാദിചി ആദിചി ന പൂർവസവർണദീർഘ. ഈ രണ്ട് സൂത്രങ്ങളുടെ ആവശ്യമില്ലാത്തതാണ്, വെറുതെ മനുഷ്യനെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതുകൊണ്ടൊരു പ്രയോജനം ഇവിടെ ഇല്ല. അതാണ് ആവശ്യമില്ലാത്തത് അവിടെ പറയും. എന്നാൽ ഇത് ആവശ്യമുണ്ട് ആർക്ക്? ഈ വ്യാകരണം പഠിച്ചു തുടക്കുന്നവർക്കല്ല, പഠിച്ചവർക്ക് ഇതിന്റെ ആവശ്യം വരും. ഈ തുടക്കക്കാർക്ക് ഇതിന്റെ ആവശ്യം ഇല്ല. അത് ആവശ്യം വരുമ്പോൾ നമ്മൾ പഠിച്ചാൽ മതി. ആവശ്യമുള്ളത് തന്നെ തലയ്ക്കകത്തിരിക്കാത്ത സ്ഥലമില്ല. പിന്നെ ആവശ്യമില്ലാത്തത് എവിടെ പോയിരിക്കും? അതുകൊണ്ട് അതങ്ങ് വിട്ടയ്ക്കുക, അടുത്ത് നോക്കുക. രാമ വന്നിരിക്കുമ്പോൾ സൂത്രം പ്രവർത്തിക്കും. ഇത്രയും എളുപ്പത്തിൽ രാമു എന്ന് ശ്രദ്ധിക്കാമെന്നിരിക്കെ പിന്നെ വളഞ്ഞ വഴിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? എന്താ ഒരു സംതൃപ്തി ഇല്ലാത്ത? കുറച്ച് വളഞ്ഞ വഴിക്ക് ചുറ്റിക്കാത്തോണ്ടാണോ? വരദരാജ പണ്ഡിതരെ ചുറ്റിക്കാൻ നോക്കി നമ്മൾ രക്ഷപ്പെട്ടു. എന്നാലും ചിലർക്കൊക്കെ ഒരു അസംതൃപ്തി. വൃദ്ധിരേച്ചി രാമ ഓന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? രാമവും ശ്രദ്ധിച്ചു. രാമൌ ഇത്യസ്യ പ്രക്രിയ രാമശബ്ദസ്യ വിത്പത്തിപക്ഷേ കൃദ്ധതു സമാസാസ്യത്വനേന പ്രാദീയസജ്ഞായാം അവിത്പത്തിപക്ഷേ അർത്ഥബോധാധുരപ്രത്യപ്രാതിവിധിത്യനേന വാ പ്രാദീയസജ്ഞായാം സൂജസ് ജ്ഞാപ്രാതിപതിക പ്രത്യേക പരശ്ച ഇത്യേവം പ്രകാരേണ രാമശബ്ദാതുപരി പ്രത്യേജാതേ സുപഹ ഇത്യനേന സൂത്രേണ ഔ ഇത്യസ്യ ദ്വിവചന സജ്ഞായാം സിദ്ധായാം ദ്യോഗിയോർ ദ്വിവചനേകവനെ ഇത്യനേന ദ്വിവചനെ ദ്വിത്യുപക്ഷായാം രാമ രാമ ഔ ഇതി ജാതേ സ്വരൂപാണം ഏകശേഷ ഏകവിഭക്തി ഇത്യനേന ഏകരാമശബ്ദസ്യ ലോപേ സതി രാമ ഔ ഇതി സ്ഥിതേ വൃദ്ധിരേജി ഇത്യനേന വൃദ്ധൌ ജാതായാം രാമൌ ഇതി സിദ്ധ്യതി. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത് ഇനി വരുന്ന ഏതാണ്? രാമ ഏതാണ്? രാമ രാമ രാമജസ് ആണ്. ഒരു രാമജസ് എന്ന് വരത്തില്ല. മൂന്നോ അല്ലെങ്കിൽ അത് കൂടുതലോ രാമജസ് എന്നേ വരത്തുള്ളൂ. എന്തുകൊണ്ടാണ്? ജസ് എന്ന് പറയുന്നതിന് ബഹുവചന സംജ്ഞയുണ്ട്. ഏ സൂത്രപ്രകാരം? ബഹുഷ് ബഹുവചനം. അടുത്ത സൂത്രം ബഹുത്വപേക്ഷായാം ബഹുവചനം സ്യാത്. മൂന്നിൽ കൂടുതലുണ്ടെങ്കിൽ, മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ ബഹു എന്ന് പറയും. അതിലിരിക്കുന്ന സംഖ്യയാണ് എന്ത്? ബഹുത്വം. ബഹുത്വം സംഖ്യയാണോ ബഹുത്വം ധർമ്മമാണോ, ഇതിലൊക്കെ വിവാദങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും ഒന്നും കിടക്കണ്ട. ഇപ്പൊ അതിന് സംഖ്യ ഏറ്റെടുക്കുക. ബഹുത്വം എന്ന് പറയുന്ന ഒരു സംഖ്യ ഒന്ന് കണക്കാക്കുക. അത് മൂന്ന് രാമന്മാരിൽ കുറിച്ച് പറയുമ്പോൾ അവിടെ ബഹുത്വമുണ്ട്. എന്നുവെച്ചാൽ രാമ രാമ രാമ എന്ന് പറയുമ്പോൾ അങ്ങനെ ബഹുത്വത്തിന്റെ വിവക്ഷയിൽ, എന്നുവെച്ചാൽ മൂന്നോ അതിൽ കൂടുതലോ രാമന്മാരെ പറയാൻ നമ്മൾ താല്പര്യപ്പെടുമ്പോൾ, ഇപ്പൊ ബഹുത്വത്തിൽ ഒരു രാമനെ മാത്രം പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്താ തകരാറ്? ബഹുത്വവിഷ ഞാൻ ഒരു രാമൻ എന്നേ പറയുന്നു, എന്താ കുഴപ്പം? അത് ശരി. ഇവിടെ ഞാൻ ചോദിക്കുന്ന ബഹുത്വത്തിന്റെ കാര്യം, എനിക്ക് അനേക രാമന്മാരുടെ വിവക്ഷമുണ്ട്. ഞാൻ ഒരു രാമനെ പറയുന്നു, എന്താ കുഴപ്പമെന്നോ എന്താ തകരാറെന്നോ ചോദിച്ചത്. സോ ഇവിടെ ബഹുത്വ വിവക്ഷയുണ്ട്, ഒരു രാമന്റെ വിവക്ഷയുണ്ട്. അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അതായത് ഒരു ശബ്ദം പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ശബ്ദം എന്നാണ് നിയമം. മൂന്ന് വ്യക്തിയുണ്ടെങ്കിൽ എത്ര ശബ്ദം വേണം? മൂന്ന് ശബ്ദം വേണം. അതുകൊണ്ട് ഒരു ശബ്ദം ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. രണ്ടർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ രണ്ട് ശബ്ദം വേണ്ടേ? അപ്പം മൂന്ന് വ്യക്തിയെ ബോധിപ്പിക്കണമെങ്കിൽ മൂന്ന് ശബ്ദം വേണം. അതുകൊണ്ടാണ് മൂന്ന് ശബ്ദം ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ മൂന്ന് ശബ്ദത്തെ പ്രയോഗിച്ചിട്ട് രാമാഹ എന്നുള്ള രൂപം സിദ്ധിക്കാൻ ശ്രമിക്കുകയാണ്. മൂന്ന് പേർക്ക് വേണ്ടിയിട്ട്, മൂന്ന് രാമന്മാർ. അതാണ്. അത് മൂന്ന് രാമന്മാർ ഏതൊക്കെയാണ്? ശ്രീരാമൻ, പരശുരാമൻ, ബലരാമൻ. ഇവർക്ക് മൂന്നുപേർക്കും കൂടെ ഒരു രാമൻ എന്ന് പറഞ്ഞാൽ ശരിയാവും. അപ്പം മൂന്ന് രാമശബ്ദം തന്നെ വേണം. വ്യക്തി മൂന്നാണ്. അങ്ങനെ മൂന്ന് രാമശബ്ദത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? രാമാഹ എന്ന് പറയുന്ന രൂപം. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ മൂന്ന് രാമന്മാരെ നിങ്ങൾക്ക് വിവക്ഷയുണ്ടെങ്കിൽ അവിടെ രാമശബ്ദത്തിന്റെ പരത്തിൽ എന്തുവരും? ബഹുവചനം വരണം എന്നാണ്. അപ്പോൾ അതിന് ബഹുവചനം നിറഞ്ഞിരിക്കണം, ബഹുവചനത്തെ വിധിച്ചു. അപ്പോൾ ബഹുവചനം ഏതെന്നെങ്ങനെ അറിയും? സുപഹ. അതിൽ ഏതാണ് ബഹുവചനം എന്ന് പറഞ്ഞു. അതായത് സു ഔ ജസ് എന്ന് പറയുന്നതിന് യഥാസംഖ്യം സുവിന് ഏകവചനം, ഔവിന് ദ്വിവചനം, ജസിന് ബഹുവചനം എന്ന സ്വപ്നയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഈ ബഹുവചനം എന്ന് പറയുന്ന എന്താ സാധനം എന്ന് പറയാം. പിന്നെ എന്തു പറയാം? സ്വപ്ന. ബഹുവചനം എന്ന് പറയുന്നൊരു സ്വപ്നയാണ്. ഏതിന്റെ സ്വപ്നയാ? ജസ് പോലെ വരുന്ന പ്രത്യയങ്ങളുടെ സ്വപ്നയാണ് ബഹുവചനം. അപ്പോ ബഹുഷു ബഹുവചനം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള സൂത്രമാണ്? എന്താണ്? വിധി സൂത്രമാണ്. സ്വപ്നസൂത്രം നമുക്ക് സംശയം വരാം. സ്വപ്നസൂത്രം ഏതാണ്? സുപഹ. എന്തുകൊണ്ട് അവിടെ പറഞ്ഞില്ലേ ബഹുവചന സ്വപ്നാനി സ്യുഹു? വ്യത്യാസം മനസ്സിലാക്കണം. സുപഹ എന്ന് പറയുന്നത് ബഹുവചന സ്വപ്നയെ വിധിക്കുന്നു. ബഹുഷു ബഹുവചനം എന്ന് പറയുന്നത് എന്താണ്? ബഹുത്വ വിവക്ഷയിൽ ബഹുവചനത്തെ വിധിക്കുന്നു. അപ്പൊ ബഹുവചനത്തെ വിധിച്ചാൽ എങ്ങനെയാ ജസ് വരുന്നത്? എന്താ കാരണം? എന്താണ്? ആര് പറഞ്ഞു? ആ സുപഹ എന്ന് പറയുന്ന സൂത്രം ജസ്സിന് ബഹുവചന സ്വപ്ന കൊടുത്തതുകൊണ്ട് ജസ്സിനെ വിധിക്കുന്നതിന് പകരം എന്തു പറഞ്ഞാൽ മതി? ബഹുവചനത്തെ വിധിച്ചാൽ മതി. ബഹുവചനത്തെ വിധിക്കുമ്പോൾ ബഹുവചനം ജസ്സായതുകൊണ്ട് അവിടെ എന്തു വരും? ജസ് വരുന്നു. അപ്പൊ ജസ് വരുന്നതിന് വേണ്ടി ജസ്സിനെ വിധിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനെ വിധിച്ചു? ബഹുവചനത്തെ. അപ്പോൾ അത് മനസ്സിലാണ്. സുപഹ എന്ന് പറയുന്നത് ബഹുവചനം എന്ന സ്വപ്നയെ വിധിക്കുന്നു. ബഹുഷു ബഹുവചനം എന്ന് പറയുന്നത് ബഹുവചന സ്വപ്നയുള്ള പ്രത്യയങ്ങൾ ഏതാണോ അതിനെ വിധിക്കുന്നു. അതിൽ പിന്നെ ബഹുവചനം എന്ന് പറഞ്ഞാൽ ജസ് എന്തുകൊണ്ട് വന്നു, അടുത്ത് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? അങ്ങനെ കാരക പ്രക്രിയയിൽ നിന്ന് മനസ്സിലാക്കും. അതിനത് പഠിച്ചാലേ പറ്റൂ. തൽക്കാലം നമ്മളെന്താണ് ക്രമത്തിന് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ബഹുവചനം എന്ന് പറഞ്ഞാൽ, അതായത് എന്താണ് സ്വപ്നയെ പറഞ്ഞാൽ എന്തിനെ ഗ്രഹിക്കണം? സ്വപ്നയെ ഗ്രഹിക്കണം. ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ആശയക്കുഴപ്പങ്ങൾ വരും. അപ്പോൾ ഇവിടെ ബഹുവചനത്തെ വിധിച്ചപ്പോൾ ഫലത്തിൽ ജസ് വന്നു. അതാണ് ഇവിടെ പറഞ്ഞത് ബഹുഷു ബഹുവചനം. അതുപോലെ തന്നെ എന്താണ് രാമശബ്ദത്തിന്റെ പരത്തിൽ സുജസ് എല്ലാ പ്രത്യയങ്ങളും വിധിച്ചു. വിധിച്ചു കഴിഞ്ഞപ്പോൾ സു എന്ന് പറയുന്ന പ്രത്യയത്തിന് ഏത് സൂത്രമാണ് വിധിച്ചത്? ഏതാണ് ആ വിധിച്ചത്? അതാണ് ദ്വേകയോർ ദ്വിവചന ഏകവചന ഏകത്വഭൂഷിയിൽ ഏകവചനം വരുമെന്ന് പറഞ്ഞു. സൂവിനെ വിധിച്ചോ? വിധിച്ചു അല്ല. സൂവിനെ നേരത്തെ തന്നെ വിധിച്ചു കഴിഞ്ഞു. ഏത് സൂത്രം ആണോ? സുജസ്. അത് സൂവിനെ വിധിച്ചു കഴിഞ്ഞു. പക്ഷെ അത് വിധിച്ചപ്പോൾ എന്ത് ചെയ്തു? 21 പേരെ ഒരുമിച്ച് അങ്ങ് വിധിച്ചു. വ്യത്യാസം മനസ്സിലാക്കണം. സുജസ് എന്ന് പറയുന്ന സൂത്രം 21 പേരെയും വിധിച്ചു. നമുക്കതിൽ സു എന്ന് പറയുന്ന ഒന്നിനെ വേണം. ആ ഒന്നിനെ വിധിക്കുന്ന ഏത് സൂത്രമാണ്? ദ്വേകയോർ ദ്വിവചന ഏകവചന, അതാണ് സുവിനെ വിധിക്കുന്നത്. പിന്നെ സുബയുടെ ആവശ്യം എന്തോന്ന്? ആ സുവിന് ഏകവചന സംജ്ഞ വിധിക്കുന്നതാണ്. അപ്പോ വാസ്തവത്തിൽ ദ്വിയേകയോർ ദ്വിവചന ഏകവന എന്ന് പറയുന്നത് നേരിട്ട് വിധിക്കുന്നതിനാണ്, ഏകവചനത്തെ വിധിക്കുന്ന സുവിനല്ല. ആ സൂത്രം വിധിക്കുന്ന ഏതിനാണോ? ഏകവചനത്തെയാണ് വിധിക്കുന്നത്. പക്ഷേ ഏകവചനം എന്ന് പറയുന്നത് ഒരു സപ്ഞയായതുകൊണ്ട് ഏകവചനത്തെ വിധിക്കുമ്പോൾ സപ്ഞയായ സുവിനെ ഗ്രഹിക്കും. അതുകൊണ്ട് വാസ്തവത്തിൽ രാമശബ്ദത്തിന്റെ പരത്തിൽ സു തന്നെ വരാൻ കാരണം എന്താണ്? ദ്വി ഏകയോ ദ്വിവചന ഏകവചന എന്നുള്ള സൂത്രപ്രകാരം ഏകവചനത്തെ വിധിച്ചത് കൊണ്ടാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുന്നു ആണ് പറയുന്നത്. അതുപോലെ ദ്വിവചനത്തെ സംബന്ധിച്ച് സുപാ എന്ന് പറയുന്ന സൂത്രം കേവലം ഔവിനും ദ്വിവചന സംജ്ഞ വിധിക്കുന്നേ ഉള്ളൂ. പക്ഷെ ദ്വിവചനം എന്ന് പറയുന്ന ഔ എന്ന് പറയുന്ന പ്രത്യയത്തെ വിധിക്കുന്ന സൂത്രം ഏതാണ്? പ്രത്യേകിച്ച് ആ പ്രത്യയത്തെ, ഔ എന്ന് പറയുന്ന പ്രത്യയത്തെ വിധിക്കുന്നു. ദ്വിയോ ദ്വിവചന ഏകവചന, അത് വാസ്തവത്തിൽ ഔവിനെയല്ല വിധിക്കുന്നു. പിന്നെ എന്തിനാണ് വിധിക്കുന്നത്? ദ്വിവചനത്തെ. അതാണ് പാണിനിയുടെ സവിശേഷത. വാസ്തവത്തിൽ ഇവിടെ അവിധിച്ചിരുന്നെങ്കിൽ അടുത്ത് ഔട്ടിനെ വിധിക്കാൻ വേറെ സൂത്രം വേണം, ഭ്യാമിനെ വിധിക്കാനൊരു സൂത്രം വേണം, ഓസിനെ വിധിക്കാനൊരു സൂത്രം വേണം. പക്ഷെ ദ്വിവചനം വിധിച്ചുകൊണ്ട് എന്തായി? ഇതെല്ലാത്തിനും വിധിക്കാനും കൂടി ഒറ്റ സൂത്രം മതി. സു അം ടാ ങേ ങസി ങീ ഇതെല്ലാം ങസ് ഇതിനെല്ലാത്തിനും കൂടെ വിധിക്കാൻ ഒറ്റ സൂത്രം മതി. ദ്വിയോഗയോർ ദ്വിവചന ഏകവചന, ഏകവചനങ്ങളെല്ലാം വിധിക്കാൻ ഒരു സൂത്രം മതി. എന്തുകൊണ്ട്? ഓരോ പ്രത്യയത്തെയും പേരെടുത്ത് പറഞ്ഞ് വിധിക്കുന്നില്ല, അതിന് പൊതുവെ ഒരു സപ്ന കൊടുത്തിട്ട് ആ സപ്നയെ വിധിക്കുമ്പോൾ അതെല്ലാം വരുന്നു. ആ സവിശേഷത നമ്മൾ ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ എവിടെ എന്ത് വരുന്നു? ബഹുഷ ബഹുജനമെന്ന് പറഞ്ഞുകൊണ്ട് രാമ രാമ രാമ പരത്തിൽ ബഹുത്വഭൂഷയിൽ എന്തുവരും? ജസ് വരും. നമുക്ക് ശ്രദ്ധിക്കേണ്ട രൂപം ഏതാണ്? അവിടെ എത്ര രാമന്മാരുണ്ട്, എത്ര രാമശബ്ദങ്ങളുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ ബാക്കി രണ്ടെണ്ണം അതിനു വേണ്ടിയിട്ട് ഏത് വരണം? സ്വരൂപാണ, ഏകശേഷ, ഏകവിഭക്തി. ഇവിടെ ഏകവിഭക്തി എന്ന് പറയുന്നത് ഏതാണ്? ജസ്. എന്താ ഇത്ര പേടി? ജസ്. ആ ജസ് ഇരിക്കുമ്പോൾ ഇവിടുത്തെ സ്വരൂപങ്ങൾ ഏതൊക്കെയാണ്? സമാന രൂപങ്ങൾ രാമ രാമ രാമ, അതിലൊന്ന് ശേഷിക്കും ബാക്കി രണ്ടും പോവും. അപ്പൊ എന്തായി? രാമ ജസ് എന്നിരിക്കുന്നു. രാമ ജസ് എന്നിരിക്കുമ്പോ ജസ്സിലെ ജകാരത്തിന് ഇസ്സഞ്ഞ ഒന്ന് ലോപിക്കണം. ലോപിച്ചാൽ എങ്ങനെ വരും? രാമ അസ് എന്ന് വരും. ജസ്സാണ്, ജസ്സിലെ ജകാരത്തിന് ഇസ്സഞ്ഞ ഒന്ന് ലോപിച്ചു കഴിഞ്ഞാൽ ജ് ഹല്ല്, അത് പോയി കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? അസ്. ജ് ആസ് ജസ് അസ്വരം അവിടെ ഇരിക്കും, വ്യഞ്ജനം പോകും. അതാണ് അടുത്ത സൂത്രം. ചുട്ടു പ്രത്യാദ്യോ ചുട്ടു ഇതോസ്തഹ. അത് വളരെ എളുപ്പമാണ്. ഒരു പ്രത്യയത്തിന്റെ ആദിയിലുള്ള ചു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണോ? ചവർഗം. ടു എന്ന് പറഞ്ഞാലോ? ടവർഗം. ഇവിടെ ടു എന്നല്ല കൊടുത്തിരിക്കുന്നത്, ടു എന്നാണ്. അതെന്താ അങ്ങനെ ഒന്ന്? ദ്വിവചനം. അത് നമ്മൾ പഠിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കുക. ചു ടു ചവർഗത്തിനും ടവർഗത്തിനും എന്തുവരും? ഇസഞ്ഞ വരുന്നു. എവിടെ? ആ ചവർഗമോ അല്ലെങ്കിൽ ടവർഗമോ ഒരു പ്രത്യയത്തിന്റെ ആദിയിലിരിക്കുന്നു. ഇവിടുത്തെ പ്രത്യയം ഏതാണ്? ജസ്സിന് പ്രത്യയ സംയോജിച്ച സൂത്രം പ്രത്യയ. പ്രത്യയ എന്നുള്ള സൂത്രപ്രകാരം ജസ്സിന് പ്രത്യയ സംജ്ഞ കിട്ടി. അതിന്റെ ആദിയിലിരിക്കുന്ന എന്തോന്ന്? ചവർഗത്തിലെ ജ. അതിന് ഇസഞ്ജ വന്നാൽ എന്ത് സംഭവിക്കും? തസ്യ ലോപഹ പോയി. പിന്നെന്ത് ശേഷിക്കും? അസ്. അസ് ഇനി അവിടെ ചില കാര്യങ്ങളൂടെയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം. ഈ സുപ്പിന് മൊത്തം 21 പ്രത്യയങ്ങൾക്കും വിഭക്തി എന്ന് പറയുന്ന സംജ്ഞ വിധിക്കുകയാണ്. ഇതാണ് നമ്മൾ വിഭക്തി, പ്രഥമാവിഭക്തി എന്നൊക്കെ പറയുന്നത്. നമ്മൾ പറയും പ്രഥമാവിഭക്തി ഏതാണ്? സു. വാസ്തവത്തിൽ സു അല്ല പ്രഥമാവിഭക്തി. പിന്നെ അല്ല രാമഹ പ്രഥമാവിഭക്തി എന്ന് പറയും. രാമഹ രാമു രാമാഹ പ്രഥമാവിഭക്തി എന്ന് പറയും. വാസ്തവത്തിൽ സുവാണ് പ്രഥമ വിഭക്തി. അതാണ് അടുത്ത് പറയുന്നത്, വിഭക്തിശ്ച സുപ്തിങ്ങോ വിഭക്തി സജ്ഞൂസ്ഥ. സുപ്പിനും തിങ്ങിനും രണ്ടെണ്ണം. തിങ് എന്താണെന്ന് ഇനി പഠിക്കും. ഇപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട, ഇപ്പൊ തൽക്കാലം സുപ്പ് മാത്രം എടുക്കുക. വിഭക്തി സജ്ഞൂസ്ഥ, അതിന് വിഭക്തി എന്ന സജ്ഞയുണ്ട്. പശുവിന് നേരത്തെ എന്ത് സജ്ഞ വിധിച്ചു? പ്രത്യയം. പിന്നെ സജ്ഞ വിധിച്ചു പഠിച്ചത്? ഏകവചനം. പിന്നെ സജ്ഞ വിധിച്ചു പ്രഥമ നേരത്തെ ഉള്ള സ്വപ്നം. ഇങ്ങനെ പല സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സ്വപ്നം ഇവിടെ കൊടുത്തു, എന്താണോ വിഭക്തി. ഇത് തിങ്ങിന് വരും, തിങ് പഠിക്കാത്തതുകൊണ്ട് ഇപ്പൊ ചിന്തിക്കേണ്ട. സൂന് മാത്രമല്ല സുപ്പിന്, 21 പ്രത്യയങ്ങൾക്കും വിഭക്തി എന്നുള്ള സ്വപ്നയുണ്ട്. അത് സുവിനും ഉണ്ടായിരുന്നു, ഔവിനും ഉണ്ടായിരുന്നു, ഇപ്പൊ ജസ്സിനും ഉണ്ട്. നേരത്തെ പറയേണ്ടിയിരുന്നു. എന്നാൽ നമ്മൾ അവിടെ മനസ്സിലാക്കി സു വിഭക്തിയാണെന്ന്, അത് പറഞ്ഞില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ട്? ഒരാവശ്യം വന്നുകൊണ്ടാണ്. ഇപ്പോ എന്താണ്? സു ഔ ജസ് തുടങ്ങിയ എല്ലാ പ്രത്യയങ്ങൾക്കും 21 പ്രത്യയങ്ങൾക്കും വിഭക്തി സംജ്ഞയുണ്ട്. അപ്പോ ഇപ്പൊ എങ്ങനെയായിരിക്കുന്നു? ഏകശേഷം വന്ന് രാമ അസ് എന്നിരിക്കുന്നു. അസ് എന്ന് പറയുന്നത് പ്രത്യയമാണ്, അപ്പോ ഉപദേശമാണ്. ഉപദേശത്തിന്റെ അന്ത്യത്തിലിരിക്കുകയാണ് ഹല്ല്. ഏ സൂത്രം പ്രവർത്തിക്കും? ഹലന്ത്യം. ഉപദേശത്തിന്റെ അന്ത്യമായ ഹല്ലിന് എന്ത് വരും? വിസഞ്ഞു വരും. ഉപദേശത്തിൽ പ്രത്യയം വരുന്നു എന്നെങ്ങനെ മനസ്സിലാക്കി? ഉപദേശ ധാതു പ്രാതിപദിക ബാക്കി ധാതു പ്രാതിപദിക ധാതു പ്രാതിപദിക എല്ലാം വന്നില്ലല്ലോ. ധാതു പ്രാതിപദിക നിപാത പ്രത്യാര സൂത്ര എന്നിട്ടും എല്ലാം വന്നില്ലല്ലോ. പ്രത്യയ ആദേശ ആഗമങ്ങളെല്ലാം എന്താണോ? ഉപദേശങ്ങളാണ്. അപ്പൊ പ്രത്യേക ഉപദേശമാണ്. ഇത് പ്രത്യേകം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ജസ് പ്രത്യമാണ്. ആ ഉപദേശം ഉപദേശമാണ്, പ്രത്യയമാണ്. അതിന്റെ അന്ത്യത്തിലുള്ള ഹല്ലിന് ഇസഞ്ഞു ഒന്ന് ലോചിച്ചു പോയാൽ പിന്നെ ഇവിടെ എന്ത് ശേഷിക്കും? രാമ. അതുപോലെ അസ് വേണം ഇവിടെ. അതാണ് അടുത്ത സൂത്രം പറയുന്നത്, ന വിഭക്തു തുസ്മാഹ വിഭക്തിസ്ഥ തവർഗ സമാഹ ന ഇതഹ. ഇവിടെ വിഭക്തിയിൽ വരുന്ന ഏതൊക്കെയാണ്? തു എന്ന് പറഞ്ഞാൽ തവർഗം, സ് എന്ന് വെച്ചാൽ സകാരം, മ എന്ന് വെച്ചാൽ മകാരം. ഇതിനൊന്നും ഇസഞ്ജയില്ല എന്ന് വെച്ചാൽ ഹലന്ത്യം എന്നുള്ള സൂത്രപ്രകാരം വിധിച്ച ഇസഞ്ജയെ ഇവിടെ നിഷേധിക്കുന്നു. ഹലന്ത്യം എന്നുള്ള സൂത്രപ്രകാരം ഇസഞ്ജ പ്രാപ്തമാകുന്നിടത്ത് ഇത് പറയുന്നു, അത് വിഭക്തിയിലാണെങ്കിൽ വിഭക്തിയിൽ ഉള്ള ഇവിടെ ഇപ്പൊ ഹലന്ത്യമാണ്, വേറെ രീതിയിലും പ്രാപിക്കാൻ സഞ്ജ ഇവിടെ ഇപ്പൊ ഹലന്ത്യമാണ്. വിഭക്തിയിലുള്ള തു തവർഗം തുശ്ച സീച്ച മസ്ച അതാണ് തുസ്മാഹ തവർഗം സകാരം മകാരം. വിഭക്തിയിലുള്ള തവർഗം സകാരം മകാരങ്ങൾക്കൊന്നും ഇസഞ്ജയില്ല. ഇവിടെ തവർഗവും സകാരവും നമ്മൾ തൽക്കാലം വിട്ടയ്ക്കുക, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഇപ്പം ഏതാ ഉള്ളത്? സ് സകാരം. മകാരമില്ല, തവർക്കമില്ല. അത് രാമ അസന്നിരിക്കുന്നിടത്ത് അസ്സിലെ ആ സകാരം വിഭക്തിയിലെ സകാരമാണ്. വിഭക്തിയിലെ സകാരമാണ് വിഭക്തിച്ച എന്നുള്ള സൂത്രപ്രകാരം ജസ്സിന് വിഭക്തി സംജ്ഞയുണ്ട്. ജസ് എന്ന് പറയുന്ന ഇതാണ് സുപ്പിൽപ്പെട്ടത്. ജസ്സാണ് സുപ്പിൽപ്പെട്ടിരിക്കുന്ന പ്രത്യയം. അതിനാണ് വിഭക്തിച്ച എന്ന് പറയുന്ന സൂത്രം എന്ന് പറഞ്ഞു, അതിന് വിഭക്തി സംജ്ഞ വിധിച്ചു. പക്ഷെ ഇവിടെ ഇപ്പൊ അസല്ലേ ഉള്ളൂ. അപ്പോ ജസ്സിന് വിധിച്ച ആ വിഭക്തി സംജ്ഞ അസിനുണ്ടോ? എന്തുകൊണ്ട്? അത് തന്നെ, ജസ്സിനാണ് വിധിച്ചത്, അസിനല്ല. ജയ്തായതുകൊണ്ട് ദോപിച്ചു കഴിഞ്ഞാലും ഏകദേശവികൃതം അനന്യവത്വം. ഒരു ഭാഗത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാലും ശബ്ദ ശബ്ദമല്ലാതെ ആകുന്നില്ല. അതുകൊണ്ട് ജസ് ഇല്ല, ജകാരം പോയി കഴിഞ്ഞാൽ അസിരുന്നാലും എന്ത് തന്നെ, അത് ജസ് തന്നെ. അപ്പൊ അത് വിഭക്തിയാണ്. ആ വിഭക്തിയിലെ സകാരം, ആ സകാരത്തിന് എന്ത് പറയുന്നു? ഇസഞ്ഞ ഇല്ല എന്നുവെച്ചാ ഹലന്തിം എന്നുള്ള സൂത്രപ്രകാരം പ്രാപ്തമാകുന്നു. ഇസഞ്ഞയെ ന വിഭക്തു തുസ്മാ, വിഭക്തിയിലെ സകാരമായതുകൊണ്ട് നിഷേധിച്ചു. എല്ലായിടത്തും നിഷേധിക്കില്ല. സകാരത്തിന് നിഷേധിക്കണമെങ്കിൽ അത് എവിടെയായിരിക്കണം? വിഭക്തിയിൽ. എന്ത് ചെയ്തു? അതിനെ നിഷേധിച്ചു. അപ്പോൾ എന്തായി? രാമ അസന്ധി എന്നായിരിക്കും. സകാരത്തിന് ഹലന്തി എന്നുള്ള സൂത്രപ്രകാരം ഇസഞ്ഞ പ്രാപ്തമായെങ്കിലും ന വിഭക്തു തുസ്മ എന്നുള്ള സൂത്രപ്രകാരം ആ ഇസഞ്ഞയെ നിഷേധിച്ചതുകൊണ്ട് ഇസഞ്ഞ വന്നിട്ട് തസ്യ ലോകപ്രകാരം ലോകം വരുന്നില്ല. പിന്നെ എങ്ങനെയിരിക്കും? രാമ അസന്നിരിക്കും. രാമ അസന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ച സൂത്രമാണ്. അപ്പോ സവർണി ദീർഘ പ്രകാരം വന്നാൽ എങ്ങനെ വരും? രാമാസ്. രാമാസന്നിരിക്കുമ്പോ എന്തുവരും? നേരിട്ട് സദശ്വര വരുമോ? പദസഞ്ജ വരും. സുപ്തിംഗന്ധം പദം പദസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? സസജുഷോ ഒരു ഉകാരത്തിന് അല്ല, ജസ്സാണ്. രാമാസന്നിരിക്കുന്നു, പദസഞ്ജ വന്നു, സവിശ്വര പ്രകാരം ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഖരവസാനയോർ നേരിട്ടങ്ങ് വരുമോ? വിരാമോ അവസാനം, അവസാന സജ്ഞ വരും. വന്നിട്ട് ഖരവസാനയോർ രാമാഹ എന്ന് വരും. പക്ഷെ അത് പോരാ. ഇതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. നമ്മൾ പഠിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ നിന്നനെ, പക്ഷേ പഠിച്ചെടുത്ത് കാര്യം നിൽക്കത്തില്ല. എന്തുകൊണ്ട്? രാമ അസന്നിരിക്കുമ്പോൾ അവസവർണ ദീർഘപ്രകാരം ദീർഘം വരാമെങ്കിലും അതിന്റെ പരത്തിലുള്ള വേറെ സൂത്രം ഇവിടെ വന്നിട്ട് ദീർഘം വരും. എന്തുകൊണ്ടാണ്? അഗസവർണ ദീർഘ എന്നുള്ള സൂത്രപ്രകാരം ഇവിടെ നമ്മളിപ്പോ വരുത്തി രൂപസിദ്ധിച്ച് ശരിയെന്ന്. എന്നാൽ ഇവിടെ ഇതല്ല വരുന്നത്, ഇതിന്റെ പരത്തിലുള്ള ഒരു സൂത്രമാണ്. എന്തുകൊണ്ടെന്നാ ചോദിച്ചത്? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. പരമായതുകൊണ്ട്, പരമായതുകൊണ്ട് സൂത്രം വരുമെന്ന് ആര് പറഞ്ഞു? ഇപ്രതിഷേധേ പരം കാര്യം. അതേതാ സൂത്രം? ആണ് നേരെ കൊടുത്തിരിക്കുന്നത്, പ്രഥമയോഹോ പൂർവസവർണ. മുമ്പ്, കുറച്ച് മുമ്പ്. ഇവിടെ മതി ആ സൂത്രം, ഇവിടെ എന്റെ ആവശ്യമുണ്ട്. പ്രഥമയോഹോ പൂർവസവർണ അഖഹ പ്രഥമാ ദ്വിതീയോ രചി പൂർവസവർണ ദീർഘ ഏകാദേശ സ്യാദ്. ശരിക്കും ആ സൂത്രം ഇവിടെ വന്നാൽ മതി. ഈ സൂത്രം എന്താ പറയുന്നത്? അക്കഹ, അക്കെന്ന് പറഞ്ഞാൽ പ്രത്യാഹാരം. ഏ സൂത്രപ്രകാരം? ആദിരന്തിയ സംഹിത പ്രകാരം പ്രത്യാഹാരമാണ്. അക്ക് പ്രത്യാഹാരത്തിന്റെ പരത്തിൽ പ്രഥമാ ദ്വിതീയോഹോ അച്ചി, പ്രഥമാ വിഭക്തിയുടെയും ദ്വിതീയാവിഭക്തിയുടെയും അച്ച് പരം വരുന്നു കഴിഞ്ഞാൽ എന്നാണ്. പൂർവത്തിൽ അക്ക്, പരത്തിൽ പ്രഥമയുടെയോ ദ്വിതീയയുടെയോ അച്ച് പരം വരികയാണ്. ഇപ്പൊ നോക്കുക, രാമസു എന്നിരിക്കുന്നു, അവിടെ പൂർവത്തിൽ അക്കൊണ്ടാ ഉണ്ട്. ആ പരത്തിൽ പ്രഥമയുടെയോ ദ്വിതീയയുടെയോ അച്ചുണ്ടാ? ഇല്ല. രാമ ഔ എന്നെടുത്ത് നോക്കുക, അവിടെ എന്തുണ്ട്? പൂർവത്തിൽ അക്കൊണ്ട്, പരത്തിലോ ദ്വിതീയയുടെ പ്രഥമയുടെ അല്ലേ? പ്രഥമയുടെ തന്നെ അച്ചുണ്ട്, ദ്വിതീയയുടെ ഉണ്ടെന്നുകൊണ്ട് രാമ ഔട്ട് ഉണ്ട്. ഇനി രാമ ജസ്, പക്ഷെ അവിടെ എന്ത് ചെയ്തു? അതിനെ നിഷേധിക്കും, ഇതിനെ നിഷേധിക്കാൻ സൂത്രമുണ്ട്, അവിടെ വിരുദ്ധി വന്നു. ഇനി ജസ് വരുമ്പോഴോ? രാമ ജസ്സില് ജകാരം വിത്തായിപ്പോയി, ഇത്തിനെ അങ്ങ് വിട്ടയ്ക്കുക. ശേഷിക്കുന്നതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രത്യയം പ്രഥമ, അതേതാണ്? അസ്. രാമ അസ് എന്നിരിക്കുന്നു. അത് ചോദിക്കും, എന്താണ് അവിടെ അച്ചാണോ പരത്തിലിരിക്കുന്നത്? ജസ് അല്ലേ, അപ്പൊ ഹല്ലല്ലേ എന്ന് ചോദിക്കാം. പക്ഷെ ജസ്സായിരുന്നു, പക്ഷെ ജസ്സിലെ ജകാരം എന്ത് ചെയ്തു? ഏ സൂത്രപ്രകാരം? ചുടു പ്രകാരം ഇസഞ്ഞ ഒന്ന് തസ്സിലോ പ്രകാരം ലോപിച്ചുപോയി. അപ്പൊ പിന്നെ ബാക്കി എന്താണുള്ളത്? അസ്. അപ്പൊ അച്ചു പരമിരിക്കുകയാണ്, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അക്കലിന്റെ പരത്തിലായി പ്രഥമയുടെയും ദ്വിതീയയുടെയും അച്ച് പരമിരിക്കെ ഇവിടെ എന്താ വിധിക്കുന്നത്? പൂർവ്വ സവർണ ദീർഘ, പൂർവത്തിന്റെ സവർണമായ ദീർഘം ഏകാദേശമായി വരും. ഇത് ഏകാദേശ പ്രകടനത്തിലുള്ളതാണ്. ഏക പൂർവ പരയോഹോ ആണ് പൂർവ്വ സവർണ ദീർഘം വരുന്ന സൂത്രം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതാണോ? ഏങ്ങ പദാന്ത ആ പ്രകടനത്തിൽ വരുന്നതാണ്. അകസവർണ ദീർഘ എന്ന് പറയുന്നത് പൂർവ്വസവർണ ദീർഘമാണോ വിധിക്കുന്നു? അത് ദീർഘം വിധിക്കാൻ രണ്ട് രണ്ടാണ്. സൂത്രത്തിൽ സവർണ ശബ്ദം വന്നേ ഉള്ളൂ. സവർണമായ അച്ച് പരമിരിക്കുമ്പോൾ പൂർവ്വപരങ്ങൾക്ക് ദീർഘം ഏകാദേശമായി വരുന്നത്. അത് സവർണ ദീർഘമല്ല. അത് സവർണ ദീർഘം എന്ന് പറയുന്നത് ഏതാണ്? പദാന്ത, ദേങ്ങോ, അതിപരെ, എന്താണ് അത്? സവർണ ദീർഘമാണോ വരുന്നത്? ഏകാദേശം. പൂർവത്തിന്റെ സവർണമായ ദീർഘം വരുന്ന ഏത് സൂത്രം എന്നാണ് ചോദിച്ചത്? ഏത്? ജയോഹോ അന്യസരസ്യം ജയപരസ്യ ഹസ്യ പൂർവസവർണ. അവിടെ പൂർവസവർണ ദീർഘമുണ്ടോ? ഉണ്ടോ? ഇവിടെ പൂർവസവർണ ദീർഘമാണ്. ട്രിലോപേ പൂർവസ്യ ദീർഘോ, അവിടെ സവർണമുണ്ടോ? ഇല്ല. അത് ഇവിടെ തന്നെയുള്ള ഈ സൂത്രത്തിൽ തന്നെ നോക്കുക. പ്രഥമയോഹ പൂർവ്വ സവർണ, പൂർവ്വ സവർണവും ഒരുമിച്ച് വന്നിരിക്കുന്ന ഈ സൂത്രത്തിൽ തന്നെ പൂർവത്തിന്റെ സവർണം പൂർവ്വരൂപമല്ല. പൂർവത്തിന്റെ ഇതിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള സൂത്രങ്ങളിലേക്ക് പൂർവ്വ സവർണം പോകുന്നത്. പൂർവ്വം ദീർഘമായി വിധിച്ചിട്ടുണ്ട്, പൂർവത്തിന്റെ സവർണം വിധിച്ചിട്ടുണ്ട്. ഇവിടെ പൂർവത്തിന്റെ സവർണമായ ദീർഘം ഇവിടെ നിന്നാ തുടങ്ങുന്നു. അപ്പൊ ഇവിടെ എന്തു വരുന്നു? അക്കിന്റെ പരത്തിൽ പ്രഥമയുടെയും ദ്വിതീയയുടെയും അച്ചിരിക്കുമ്പോൾ പൂർവമായ, ഇവിടെ പൂർവമായ വർണ്ണം ഏതാണ്? അകാരം. അതിന്റെ സവർണമായ ദീർഘം ഏതാണ്? ആകാരം. ഇത് തന്നെയാണ് ഫലത്തിൽ അകവസവനെ ദീർഘയിലും വരുന്നത്. രണ്ടു ഒന്നേ അവിടെ എന്താ പറഞ്ഞത്? അക്കിൽ നിന്ന് അച്ചു പരമേരിക്കുമ്പോൾ പൂർവ്വപരങ്ങൾക്ക് ദീർഘം ഏകാദേശിയുമായി വരുമെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ഏതാണ് ആയിടപരത്തി ആയിരിക്കുമ്പോൾ ദീർഘം ഏത് വരും? ആയേ വരത്തുള്ളൂ. ഇവിടെയും എന്തുവരും? ഫലത്തിൽ അത് തന്നെ വരും. പൂർവ്വത്തിന്റെ സവർണമായ ദീർഘം എന്ന് പറഞ്ഞ പൂർവ്വം എന്ന് പറയുന്ന ആകാരം, അതിന്റെ സവർണമായ ദീർഘം എന്ന് പറയുന്ന ഏതാണ്? ആ മാത്രമേ ഉള്ളൂ. ഏതാണ് ആയിട? ആ എല്ലാ ഭേദങ്ങളും വരും. ദീർഘത്തിന്റെ എല്ലാ ഭേദങ്ങളും ഏ സൂത്രം വരും? ആറ് ഭേദം വരുമ്പോ ഏ സൂത്രം വരും? ഏത് ഏ സൂത്രം വരുന്നു? സ്ഥാനേ അന്തരതമഃ. അത് വരുമല്ലോ, ആ തന്നെ വരും. അപ്പൊ എന്ത് വരുന്നു ഇവിടെ? പൂർവസവർണ ദീർഘമായ ആകാരം വരുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സൂത്രത്തിൽ പ്രഥമ യോഹോ എന്ന് പറഞ്ഞു. പ്രഥമയോഹോ ദിവജനത്തിൽ പറഞ്ഞു. ഷഷ്ടി ദിവജനം പ്രഥമാകളുടെ എന്ന് പറഞ്ഞു. പ്രഥമ എന്ന് പറയുന്ന എത്ര എണ്ണമുണ്ട്? പിന്നെ ഇങ്ങനെ രണ്ടെണ്ണം ദിവജനത്തിൽ പറയും. ഒരു രാമനാണെങ്കിൽ രാമ, രണ്ട് രാമന്മാരുണ്ടെങ്കിൽ എന്ന് പറയാൻ പറ്റുമോ? രാമോ. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ പ്രഥമ എന്ന് പറയുന്ന എത്ര എണ്ണമുണ്ട്? പിന്നെ ഇങ്ങനെ ദിവ്യനത്തിൽ പറയും. ആ രണ്ടുപേരുണ്ട്, പറയുന്നത് അത് തന്നെ. പക്ഷെ രണ്ടുപേരുണ്ടല്ലോ, അത് ഏകശേഷം വരുന്നതാണ്, മാതൃശബ്ദമുണ്ട്. ഈ സൂത്രം പ്രവർത്തിക്കുന്നതാണ്. ഏതാണ്? സ്വരൂപാണ ഏകശേഷ ഏകഭോക്തു പോലെ ഏകശേഷം വരുന്നതാണ്. ഇതുപോലെ അവിടെ പ്രവർത്തിക്കുകയാണ്. മാതാച്ച പിതാച്ച പിതരവും, ഒന്ന് ലോപിക്കും ഒന്ന് ശേഷിക്കും. അവിടെ രണ്ട് ശബ്ദമുണ്ട്. പ്രഥമ എന്ന് പറയുന്നത് ഇവിടെ ദിവ്യനത്തിൽ പറയാൻ കാരണം, ഇത് സാധാരണ ലൗകിക ഭാഷയിലെ പ്രയോഗം അനുസരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ ഒരു വരിയിൽ നൂറ് പേരെ നിർത്തി, പിന്നിലെ പിന്നിലായിട്ട് നിർത്തി. എന്നിട്ട് ഞാൻ പറയുകയാണ്, ആദ്യത്തെ രണ്ടുപേരിങ് വരട്ടെ എന്ന് പറഞ്ഞാൽ ആരുവരും? ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും പറയും. പക്ഷെ ആദ്യത്തെ രണ്ടുപേരെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ആദ്യമാവും? ആദ്യത്തെ രണ്ടുപേരിങ് വരട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാളല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ലൗകികമായ ഭാഷാപ്രയോഗത്തിൽ ഒന്നാമത്തവനും രണ്ടാമത്തവനും ചേർത്തും നമ്മൾ പറയാറുണ്ട്. എന്താണ് ആദ്യത്തെ രണ്ടുപേർ എന്ന് പറഞ്ഞാൽ? എന്റെ അർത്ഥം ആദ്യത്തെ ഒരാളെന്നല്ല, ഒന്നാമനും രണ്ടാമനും. ഇത് ലൗകിക പ്രയോഗത്തിൽ ഭാഷാപ്രയോഗത്തിൽ ഉപയോഗിക്കുന്നതാണ്. അത് തന്നെ ശാസ്ത്രത്തിലും പ്രയോഗിച്ച്. അപ്പൊ പ്രഥമയോഹോ എന്ന് പറഞ്ഞാൽ എന്താണോ? പ്രഥമയും ദ്വിതീയയും. അതാണ് വൃത്തിയിൽ എന്തെഴുതി? പ്രഥമ ദ്വിതീയയോഹോ. അപ്പൊ ലൗകികമായ ഭാഷയിൽ നമ്മൾ പ്രയോഗിക്കുന്ന ചില കാര്യങ്ങളും, എന്നുവെച്ചാൽ അത്രമാത്രം നിഷ്കർഷയില്ലാതെ പ്രയോഗിക്കുന്ന കാര്യങ്ങളും, ശരിക്കാ പ്രയോഗം ശരിയാണോ? അല്ല. പ്രഥമ എന്നൊരാളെ പറയാൻ പറ്റും, ആദ്യം എന്നൊരാളെ പറയാൻ പറ്റും. അത് ചിലപ്പോൾ സാധാരണ നമ്മളെപ്പോലെ തന്നെ ശാസ്ത്രത്തിനും പ്രയോഗിച്ചോളേ. എന്തിനു വേണ്ടി? കാര്യം ആൾക്കാർക്ക് മനസ്സിലാവുമെങ്കിൽ അത് മതി. അതാണ് പ്രഥമയോഹം എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല. എന്താണ് പ്രഥമ ദ്വിതീയോഹോ അജി പൂർവസവർണ ദീർഘ ഏകാദേശസ്യ. അപ്പൊ ഇവിടെ അകസവർണ ദീർഘ പ്രകാരമല്ല വരുന്നത്. പിന്നെയോ പ്രഥമയോ പൂർവസവർണ ദീർഘ എന്നുള്ള സൂത്ര പൂർവസവർണ പ്രകാരം ദീർഘ ഏകാദേശം വരുന്നു. അതിനു കാര്യം പ്രതിഷേധേ പരം കാര്യം. അതിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? തുല്യബലവിരോധേ പരം കാര്യസ്യ. അതായത് അഗസ്ത്യ ദീർഘയ്ക്ക് പ്രവർത്തിക്കാൻ വേറെ സ്ഥലമുണ്ട്. ഏതാണ്? ഈ അവിടെ അതിന് പ്രവർത്തിക്കാനുണ്ടോ? ഈന്നിരിക്കുന്നിടത്ത്. പിന്നെ പ്രഥമീയ പൂർവസവർണയ്ക്ക് ഇപ്പൊ ഹരി അവന്നിരിക്കുന്നു, അവിടെ പ്രവർത്തിക്കാം. രണ്ടിനും പ്രവർത്തിക്കാൻ മേലെ സ്ഥലമുണ്ട്, പക്ഷെ ഇവിടെ രണ്ടുപേരും കൂടെ വന്നു. രാമ അസന്നിരുന്നപ്പം അപ്പൊ എന്തുവരും? അഷ്ടാധ്യായം എടുത്ത് നോക്കുക, പരസൂത്രം ഏതാണ്? അഗസ്ത്യ ദീർഘ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്ത്? പ്രഥമയോഹോ പൂർവസവർണ. അതുകൊണ്ടാണ് അത് വരുന്നത്. ഇല്ലെങ്കിൽ അഗസ്ത്യ ദീർഘ എന്നുള്ള സൂത്രപ്രകാരം രൂപം സിദ്ധിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാണിനിയുടെ നിയമം പാലിക്കണമല്ലോ. അതുകൊണ്ട് ഇപ്രതിഷേധ പരം കാര്യം എന്നുള്ള ഇതനുസരിച്ച് ഏ സൂത്രം വരും? പൂർവസവർണ്ണ വരും. വന്നിട്ട് ഇവിടെ ചില പുസ്തകങ്ങളിലൊക്കെ പ്രക്രിയകൾ തെറ്റിച്ചെഴുതിയിട്ടുണ്ട്, അതിലേക്ക് പോയി കറങ്ങിപ്പോകരുത്. ഇത്രയേ ഇതിനകത്തുള്ളൂ. ഉത്രേഷ്യയിലെ പരങ്കാര്യം പ്രകാരം അഗസ്വർണ്ണ ദീർഘപര, അതിന് പകരം പ്രതിമയ പൂർവസവർണ്ണ ദീർഘമെന്ന് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇത് കൂടുതൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ അതെങ്ങനെ? അതുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. ഒന്നുമില്ല. അത് പൂർവസവർഗ്ഗ ദീർഘം വരുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല.